സാമായ എന്നാണ് പറയുന്നത്. അത് പറയുന്നതാണ് വിദ്യ, അവിദ്യ, പര, അപര, സമഹ, പ്രധാനം, പ്രകൃതി, അവിടെ ഇതിനോട് ചേർത്താണ് ഇതി വാക്യം പൂർത്തിയാക്കുന്നു. ചേർത്തലെങ്കിലും അസംഘട്ടം എന്നാണ് വിദ്യ, അവിദ്യ, പര, അപര, സമഹ, പ്രധാനം, പ്രകൃതി എന്നീ പ്രകാരം ഇതെല്ലാം മായയുടെ തന്നെ പേരുകളാണ്. മായയുടെ തിരിവുകളല്ല, പ്രത്യേകം മനസ്സിലാണ്. മായയുടെ പേരുകളാണ്, മായയ്ക്ക് ഇങ്ങനെ പല പേരുകളുണ്ട്. മായ ഒന്ന്, അതാണ് സാവ എന്ന് പറഞ്ഞാൽ മായ ഏതാണെന്നൊക്കെ തന്നെയാണ്. ഒരു മായ തന്നെ ഇങ്ങനെ പല പേരുകളാണ്. അതുകൊണ്ട് മായ പല കാലത്ത് അതുകൊണ്ടാണ് ദേവ എന്ന് വിശ്വസിക്കുന്നത്. പല പേരുകളുണ്ട്. ഒന്നാമതുകൊണ്ട് എന്തുകൊണ്ട് പല പേരുകൾ മായ ഒരു പേര് പോലെ ഒന്നാണെങ്കിൽ സാറിന് പല പേരുകൾ വരും. പല പേരുകൾ വരുന്നത് ഒന്നിനെ തന്നെ പല വിശേഷതകളാണ്. വിശേഷതകൾ അനുസരിച്ച് ഒന്നിനെ തന്നെ പല പേരുകൾ, അതുകൊണ്ടൊന്ന് പലതാകാത്ത ഒരു മനുഷ്യൻ അത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണ്. അപ്പോഴൊന്നും ചൂടല്ല ഒന്ന്. അതുകൊണ്ട് ആള് രണ്ടാമതൊരാകത്തില്ല. ആളിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അത് പെട്ടെന്ന് ചൂടാകുന്നതാണ്. അതിന് ചൂടുകൊണ്ട് മണ്ഡലം മണ്ഡപ്രങ്ങളാണ്. അതൊരു ചതിയമാണ്. ഒരാൾക്ക് പല പേരുടെ മണ്ഡലം, ചതിയും, ചൂടും, ഇതൊക്കെ അയാളുടെ ഓരോ സ്വഭാവ വിശേഷതകളെ കാണിക്കുന്നു. അതനുസരിച്ച് പേര് വരുന്നു. അത് ആ പേരുകൾ നോക്കിയാൽ തന്നെ എന്താണ് അതിന്റെ വിശേഷത എന്നുള്ള ചൂട് ഉള്ളതുകൊണ്ട് ചൂടാൻ, ചതി ഉള്ളതുകൊണ്ട് ചതിയും, മണ്ടത്തിലുള്ളതുകൊണ്ട് മണ്ടൻ, അതൊന്നും ആള് മാറുന്നില്ല. പക്ഷെ ആ പ്രത്യേക പേരുകളെ കുറിച്ച് നമ്മൾ അതിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ വ്യക്തിക്ക് പല സ്വഭാവവിശേഷങ്ങളും ഉണ്ട്, സ്വഭാവവിശേഷതകളുണ്ടെന്ന് മനസ്സിലാക്കും. അതാണ് പല പേര് വരാൻ കാരണം. നാൾ പലതായതുകൊണ്ട് അതുപോലെ തന്നെ ഈ മായ, മായയ്ക്ക് പല പേരുണ്ട്. ഇവിടെ എന്തൊക്കെ ഒന്നും വിദ്യ, അവിദ്യ, പര, അപര, സമഹ, പ്രധാനം, പ്രകൃതി. അപ്പോ ഈ പേരുകളൊക്കെ ചിന്തിച്ചാൽ തന്നെ ഒട്ടുമുക്കാലം ഈ മായയുടെ പ്രത്യേകതകളെ നോക്കാം. ഇവിടെ അതാണ് ചെയ്യുന്നത്. ഇപ്പോ ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ വിശേഷതകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ആ പേരുകൾ കുറിച്ച് ചിന്തിച്ചാൽ മതി, പേരുകളിൽ നിന്ന് തന്നെ കിട്ടും സ്വഭാവ വിശേഷം. അതുപോലെ തന്നെ മണ്ഡൻ എന്ന് പറഞ്ഞ മണ്ഡലം എന്താണ് അത്രയല്ല, ബുദ്ധിമാനങ്ങളും ബുദ്ധി ഉള്ളതിനാണ്. അതുപോലെ മായ എന്ന് പറയുന്നത് ഇവിടെ ഒന്നേ ഉള്ളൂ, സ ഏവ പ്രകരിക്കുന്നതാണ്, മായ തന്നെയാണ്. പക്ഷെ ബഹുധാ പല വിധത്തിൽ നാനാവിധത്തിൽ പല പ്രകാരത്തിൽ ബാസത്തെ അനുഭവപ്പെടുന്നു. അത് തന്നെ നാനാവിധത്തിൽ അനുഭവപ്പെടുന്നു. ഈ ശക്തിയുടെ കാര്യം പറഞ്ഞ അനുഭവിച്ചതാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായതുണ്ട്. തമസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ടാകും, മായയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത. മറവിനെ ശക്തി അനന്തമുണ്ട് ഇത് തന്നെ തന്നെ മറവിനെ അനന്ത ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശക്തി തന്നെ അനന്തരൂപത്തിലിരിക്കും. അതുകൊണ്ടാണ് അനന്ത ശക്തി. ഇതൊന്നും വെവ്വേറെ മായ എന്ന് പറയുന്ന ഒരു ശക്തി നമുക്ക് എങ്ങനെ വേണം അതിന്റെ പ്രത്യേകതകളനുസരിച്ച് നമുക്ക് വിശദീകരിക്കും. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദേവകാല ദേവ തന്നെ ദേവ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ബോധപൂർവം പ്രയോഗിച്ചാണെന്നാണ് കരുതാൻ കാരണം. ലബ്രേരികളിൽ തന്നെ ശങ്കരാചാര്യർക്ക് ശേഷം നമ്മൾ ചില പണ്ഡിതന്മാർക്ക് ഇതൊക്കെ പല അഭിപ്രായങ്ങളും എന്ന് പറയുന്നു. മായ വേറെയാണ്, അവിദ്യ വേറെയാണ്. അത് ഇവിടെ ഈ പറയുന്ന പോലെയാണ് കുഴപ്പമൊന്നും. ഒന്നും തന്നെ സവിശേഷത വെച്ചുകൊണ്ട് പറയുന്നതിൽ ദോഷമൊന്നുമില്ല നേരത്തെ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് സവിശേഷത കൊണ്ട് അത് എന്റെ രണ്ടാമത്തെ വ്യത്യാസ സാധാരണ പറയുന്നത് എന്താണ്? മായ മായ എന്ന് പറയുന്നത് വേറെ, അവിദ്യ എന്ന് പറയുന്നത് വേറെ എന്നൊക്കെ പറയുന്നത്. മായ എന്ന് പറയുന്നത് ഈശ്വരന്റെ ശക്തി. മായ എന്ന് പറയുന്ന ശക്തി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ത്രിഗുണമയമാണ്. അത് ഈശ്വരൻ അതിനെ ഉപയോഗിക്കും. ഇപ്പൊ ഈശ്വരനെ സൃഷ്ടിക്കുന്നത് ഒരു ശക്തി വേണം. ഈശ്വരൻ ശക്തൻ, ശക്തനെ സൃഷ്ടിച്ചൊരു ശക്തി വേണം. പക്ഷെ എപ്പോഴും അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഈശ്വരന്റെ അധീനത്തിലാണ്, നിയന്ത്രണത്തിലാണ്. അതാണ് മായ. പാമ്പാട്ടിയുടെ കയറ്റിരിക്കുന്ന പാമ്പ് അയാളുടെ നിയന്ത്രണത്തിലാണ്, ഇതാളെ തിരിച്ചു കൊത്തുന്നില്ല, അയാളുടെ അധീനത്തിലാണ്. അയാളുടെ നിയന്ത്രണം വിട്ടുപോയാൽ ചിലപ്പോ പാമ്പ് തിരിച്ചു കൊത്തു. അയാളുടെ അടിയാണ് പാമ്പ് കൊടുക്കാറാണ് പാമ്പ് കടി കൊല്ലാറില്ല. അപ്പൊ മായ അങ്ങനെയല്ല. മായ ഒരിക്കലും ഈശ്വരന്റെ നിയന്ത്രണം ലംഘിച്ചു പോകത്തില്ല. മായ ഈശ്വരന്റെ നിയന്ത്രണം ലംഘിച്ചു കഴിഞ്ഞാൽ ഈശ്വരന് മായയ്ക്ക് അധീനനായി, മായയ്ക്ക് അധീനനായി കഴിഞ്ഞാൽ ഈശ്വരന്റെ ഈശ്വരത്വം നഷ്ടപ്പെടും. ഈശ്വരൻ ജീവനെപ്പോലെ സംസാരിക്കാവും, സുഖവും ദുഃഖമെല്ലാം അനുഭവിക്കും, ജനനവും മരണമൊക്കെ സംഭവിക്കും, ബന്ധത്തെ കുറിച്ച് ചിന്തിക്കും, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും, എല്ലാം ചിന്തിക്കും. ചുരുക്കത്തിൽ ജീവന് ഈശ്വരൻ തമ്മിലൊരു വ്യത്യാസം കഴിഞ്ഞു. എന്താ പറയുന്നത്? ഈശ്വരന്റെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും ഈശ്വരന് അധീനമാണ്. ഈശ്വരൻ എന്താണ്? അത് വെച്ച് കളിക്കുകയാണ്. രൂതം ഉള്ളിലിരുന്ന കത്തി ഉടനുള്ളിലിരുന്ന നൂല് കടിച്ച് നോക്കി കടിച്ചിടും. മായ കൊണ്ട് ഈശ്വരൻ ഇങ്ങനെയാണ് ചിരഞ്ഞി നല്ല നൂല് കളിച്ച് നോക്കി കളിക്കുന്ന അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞു. അതെന്നാണ് കാരണം പറയുന്നത്? ഈശ്വരന്റെ ലീല, ഈശ്വരന്റെ ലീലയാണ് ശക്തി ശരി സംഭാവന. ലീല എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ അധീനമാണ് കളിക്കുക. നമ്മളെ കൊണ്ട് ആരെങ്കിലും ബലമായി കളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ സംഭവിക്കും. നമ്മൾ ഇഷ്ടം അനുസരിച്ച് സ്വതന്ത്രമായി കളിക്കുക, നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്, നമുക്ക് അധീനമാണ്. അങ്ങനെയുള്ള മായ നമ്മൾ ഈശ്വരന് അധീനമായിരിക്കുന്നു. അത് വേറെ ശക്തിയാണ്. ആ ശക്തിയുടെ പ്രത്യേകത എന്താണ്? അതിന് മാത്രമേ ഈ അണ്ടകടാഹം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ട ആ ശക്തിയുമായിട്ട് ഉണ്ടത് നേരെ തന്നെയാണ്. ഇനി അവിദ്യ എന്ന് പറഞ്ഞാലോ, അത് ജീവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു ശക്തിയാണ് അവിദ്യ. അത് ജീവനെ സംസാരിയാക്കുക, ജനനം മരണം, സുഖം ദുഃഖം, ബന്ധം മോക്ഷം, ഇങ്ങനെ പല നിറങ്ങൾ ജീവനെ ഒത്തു വലയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഈശ്വരന്റെ കയ്യിൽ മായ ഉണ്ടെങ്കിൽ ഈശ്വരൻ എന്താണ്? ന്യായിയാണ്. സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടിസ്ഥിതി സംഭാവനകളെ കുറിച്ച് ശരിയായ ധാരണയുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഉപാദാന നിമിത്തം എല്ലാത്തിനെ കുറിച്ച് ശരിയായ ബോധമുണ്ട്. മാത്രമല്ല ഈ ജീവികളുടെ കർമ്മം കർമ്മഫലം എല്ലാം ജീവന്റെ കേതി കർമ്മത്തിന്റെ കേതി എല്ലാം ഈശ്വരൻ നല്ല തത്വമാണ്. ജീവനാണെങ്കിലോ ജീവന്റെ കയ്യിലിരിക്കുന്ന അവിദ്യയാണ്. അത് അവിദ്യ ജീവൻ കീഴടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഈശ്വരന്റേതായ ഒരു ജ്ഞാനവും ജീവനില്ല. സൃഷ്ടിച്ച് സംഭാവനകളെ കുറിച്ചറിയത്തില്ല, കർമ്മത്തെ കുറിച്ചറിയില്ല, കർമ്മഗതിയെ കുറിച്ചറിയില്ല, താൻ എവിടുന്ന് വന്നെന്നറിയില്ല, താൻ എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല, താൻ സുഖിയാണ് ദുഃഖിയാണ്, സ്വയം അനുഭവം തന്നെ ഉണ്ട് ഞാൻ അച്ഛനാണ് എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ ജീവന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ജീവനെ സംസാരി എന്ന് പറയുന്നത്. സംസാരത്തിൽ നിന്ന് ഇതിനെല്ലാം കാരണം പറഞ്ഞ അവിദ്യയാണ്. ജീവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ അവിദ്യ ഈശ്വരനുണ്ട് എന്നൊന്ന് സങ്കല്പിച്ചതിനെയിരിക്കും. ജീവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന അവിദ്യ ഈശ്വരനുണ്ട് എന്ന് നമ്മൾ കരുതിയായിരിക്കും. ഈ ഈശ്വരനും ജീവനെപ്പോലെ സംസാരിക്കാം. ഇനി ഈശ്വരൻ ഇരിക്കുന്ന ഈ മായ ജീവൻ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ജീവൻ ഈശ്വരനാണ്. ജീവൻ തന്നെ സ്വയം ജീവനെ നിസ്സിച്ച് ജീവിക്കും ഉപകാരമല്ല നടത്താം. അപ്പോ ഈശ്വരനിൽ അവിദ്യ ഉണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല, ജീവനിൽ മായ ഉണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോ മായയും അവിദ്യയും ഒന്നാണ്. രണ്ടായി സ്വീകരിച്ചത് മായയും അവിദ്യയും രണ്ടായി സ്വീകരിച്ചാൽ മാത്രമേ ഈശ്വരന് ഈശ്വരനായിരിക്കാനും ജീവന് ജീവനായി തുടരാനും പറ്റുന്നില്ല. തികച്ചും വ്യത്യസ്തങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ട് ശക്തിയാണ്. ഈശ്വരന്റെ മായാശക്തി വേറെ, ജീവന്റെ വിദ്യാശക്തി വേറെ. ഇതാണ് പലരുടെ അഭിപ്രായം. പല ആചാര്യങ്ങളും ഇതിനെ ഒന്നാക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞ അവിദ്യ കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല, മായ കൊണ്ട് ഈശ്വരന് സൃഷ്ടിക്കാം. അപ്പൊ രണ്ട് ശക്തികളൊന്നും പലതരത്തിലും ഏത് നോക്കിയാലും ഒന്നാവത്തില്ല. ഇത് രണ്ടും വ്യത്യസ്ത ശക്തികളാണ്. പക്ഷെ ഇവിടെ ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? സാ ഏവ എന്ന് പറഞ്ഞെന്താ? മായ തന്നെയാണ് ബഹുധ. അതാണ് ശ്രദ്ധിക്കുന്നത്. പല പ്രകാരത്തിൽ അനുഭവപ്പെടുന്ന മായ തന്നെ മായ തന്നെയാണ് ഈശ്വരന് പ്രവജ്ഞനാക്കിയിരിക്കുന്നതും ആ മായ തന്നെയാണ് ജീവനെ പ്രജ്ഞനാക്കിയിരിക്കുന്നതും. അപ്പൊ എന്താ ഇത് രണ്ടെന്ന് പറയുന്നതും ഇത് ഒന്നെന്ന് പറയുന്നതിൽ നമ്മുടെ വ്യത്യാസം എന്താ? എന്താണ് വ്യത്യാസം? ഒന്ന് രണ്ടായി എന്ന് പറയുമ്പോ ഇരളും പകലും പോലെയാണ്. ഒന്ന് രണ്ടായി എന്ന് പറയുമ്പോ പകലും രാത്രിയും പോലെ. പകലിനി രാത്രി ഒന്നും പറയുന്നു. മായ എന്ന് പറയുന്നുണ്ടോ അതിന്റെ നേരെ വിരുദ്ധമാണെന്ന് അവിദ്യ. രണ്ട് തികച്ചും വ്യത്യസ്തങ്ങളായിരിക്കുന്ന രണ്ടെണ്ണത്തിന് ഒന്നെന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രണ്ടു തരത്തിൽ പ്രവർത്തിക്കും. പകലും വിളിച്ചു പോകുന്നു പകലില്ലാത്ത നമ്മള് രണ്ടിനെ ഒന്നൊന്നാണെങ്കിൽ കുറഞ്ഞ പക്ഷെ ഒന്നുപോലെ എങ്കിലും ഇരിക്കണം. എന്നാ പറയും കുറച്ച് സമാനത ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെന്ന് പറയും. പക്ഷെ ഇത് ഒരു സമാനതയില്ല. ഒന്ന് ഈശ്വരന്റെ ഇരിക്കും, മറ്റൊന്ന് ജീവനെ കീഴ്പ്പെടുത്തുന്നു. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ഇവൻ വ്യത്യസ്തമാണെന്ന് ഇപ്പൊ പറയുന്നു. പശുവും കുതിരയും ഒന്ന് തന്നെ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് എന്തുണ്ടാവുന്നു പറയാൻ കഴിയാത്ത പശുവും കുതിരയും ഒന്നും എന്താ പറയാൻ കഴിയുന്നത്? ശരീരം കൊണ്ട് മാത്രം വ്യത്യാസം, മനസ്സുകൊണ്ട് വ്യത്യാസം, അതിന്റെ നടപ്പിലും ഒടുക്കിലും കിടപ്പിലും ഒന്നും വ്യത്യാസമില്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, രണ്ടെണ്ണം കൂടി വേറെ വേറെയാണ്. ഐതിഹ്യമായി ഒരുപോലെയാണ് ആണ്, ഒരുപോലെയാണോ പല വിധത്തിലാണ്? രണ്ടു തരത്തിലൊന്നും അല്ല, ഇരളും മടിച്ചതും പോലെയാണ്. ഇരളും അങ്ങനെ രണ്ടെണ്ണത്തിനും ഒന്നെന്ന് പറഞ്ഞ മനുഷ്യനും മൃഗവും ഒന്നെന്ന് പറയാം അല്ലേ? അപ്പം ഇവിടെ എന്തുകൊണ്ടാ പറഞ്ഞത്? മായ സ ഏവ, ആ മായ തന്നെയാണെന്ത് അവിദ്യ തമസ് പ്രധാന പ്രകൃതി പര അപര അല്ലാതെ അങ്ങനെ അത്യന്തം വിരുദ്ധങ്ങളായിരിക്കുന്ന രണ്ടെണ്ണത്തിന് ഇങ്ങനെ ഒന്നെന്ന് പറഞ്ഞു. ഏവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാന്ന് മാത്രം പറയുന്നു. മായ സ അവിദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കാം. പക്ഷെ ഇവിടെ ഏവ എന്ന് പറഞ്ഞാൽ ഇനി മാറ്റാൻ പറ്റില്ല തന്നെ. ഇപ്പൊ അങ്ങനെ ഒന്നെന്ന് പറയാൻ കാരണം അതാണ് മായയുടെ വിശേഷം എന്ന് പറഞ്ഞ ബഹുധ പല പ്രകാരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ മായ തന്നെ വ്യത്യസ്തങ്ങളായ സ്വഭാവത്തെ കാണും. ഇത് മായയ്ക്ക് മാത്രമേ കഴിയൂ, വേറെ ഒന്നും കഴിയത്തില്ല. മായ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെയാണ് ആ ഘടന ഘടന പടിയേസി മായ എന്നെല്ലാം പറയും. സംഭവിക്കാൻ എന്താണോ സാധ്യതയില്ലാത്തത് അതിനെ സംഭവിപ്പിക്കുന്നതാണെന്ത് മായ. അപ്പോ വൈരുദ്ധ്യമുള്ള രണ്ടെണ്ണം, രണ്ട് സ്വഭാവം, ഒന്നിൽ വരാൻ പാടില്ല. അഗ്നി ചൂടാണോ ജലം തണുപ്പാണോ, രണ്ടും കൂടെ അഗ്നിയിൽ വരാൻ പാടില്ല. പക്ഷെ മായ എന്ന് പറയുന്നെന്താണ്? മായയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ ഘടന ഘടന അതിൽ സാമർഥ്യമുള്ളവനാണ്. സംഭവിക്കാൻ പാടില്ലാത്തതിന്റെ സംഭവത്തിൽ പടിയേസിന്റെ സാമർഥ്യമുള്ളതാണുണ്ട് മായ. എല്ലാ വൈരുദ്ധ്യങ്ങളെയും ആ ഒന്നിൽ തന്നെ ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് അതിന് മായ എന്ന പേര് വന്നത്. അപ്പൊ അത് മായയുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവം നമുക്ക് പ്രപഞ്ചത്തിൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല. പ്രപഞ്ചത്തിന് കാരണമായ ശക്തിയായ ആ മായയിലേക്ക് അതൊന്നു തന്നെ. പക്ഷെ അതിന് സ്വഭാവ വൈചിത്ര്യമുണ്ട്, വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളാണ്. മായയുടെ സവിശേഷതയാണ്. അപ്പോ വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളെ മായ കാണിക്കുന്നത് കൊണ്ട് മായ പലതാകുന്നില്ല, മായയിൽ വിരുദ്ധ സ്വഭാവങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ? മായയിൽ അങ്ങനെയുള്ള പ്രത്യേകതകൾ, ഈശ്വരന്റെ കയ്യിൽ മായയിരിക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി വളരെ മര്യാദയ്ക്ക് ഈശ്വരൻ പറയുന്നൊക്കെ കേട്ടനുസരിച്ച് നേരത്തെ പറഞ്ഞില്ലേ പാമ്പ് പിടുത്തക്കാരന്റെ കയ്യിലിരിക്കുന്ന സർപ്പം പോലെയാണ്. അവൻ പറയുന്നതിനനുസരിച്ച് ഡാൻസ് കളെല്ലാം കളിച്ച് അല്ലെങ്കിൽ ഇതാണ് സർക്കസ് കൂടാരത്തിൽ കിടക്കുന്ന കടുവ പോലെ റിംഗ് മാസ്റ്റർ എന്ത് പറയുന്നു അതുപോലെ പടയത്തിൽ കുറച്ച് ആളുകൾ തിരികെ പറ്റുന്നു. അതേസമയം അതേ റിംഗ് മാസ്റ്ററിനും കാട്ടിലൊരു കടുവയുടെ മുമ്പിൽ ചെന്ന് വിട്ടാൽ അയാളത്തിന് അയാൾക്ക് അതിന് വന്നിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു കമാൻഡും കൊടുക്കാൻ പറ്റില്ല. അതിന് ചാട്ടയെടുത്ത് കാണിക്കുന്നു പറഞ്ഞു അത് പണയും കൊടുക്കത്തില്ല. ഒരേ മായ തന്നെ ഈശ്വരന്റെ കയ്യിൽ ഈശ്വരന് അധീനമായിരിക്കും. അതടങ്ങി വന്ന് ഈ സർക്കസ് കൂടാരത്തിലെ കടുവയെപ്പോലെ ആ റിംഗ് മാസ്റ്റർ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും. അതേ മായ തന്നെയാണ് ജീവന്റെ അടുത്ത് വരുമ്പോഴോ അതിന്റെ നേരെ വിപരീത സ്വഭാവമാണ്. അപ്പൊ അത് കാട്ടിലെ കടുവയാണ്. അപ്പോൾ അത് ജീവനെ പിടിച്ച് തിന്നും. അതാണ് ജീവൻ സംസാരിക്കുക സാധനമൊന്നും തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്രയും പഞ്ച പാവമായിരുന്ന ഈ മായയാണോ ഇവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ചിന്തിക്കാൻ കൂടി സമയം കിട്ടത്തില്ല. കടൽ ചെന്ന് നിന്നിട്ട് റിംഗ് മാസ്റ്റർ ചിന്തിക്കണോ ഞാൻ അവിടെയിട്ട് ഡാൻസ് കളിപ്പിക്കുന്ന ഈ കടുവയാണോ എന്റെ മുമ്പിൽ വന്നപ്പോൾ എന്നെ തിന്നാൻ നിൽക്കുന്നതെന്ന് ചിന്തിച്ച് തീരുമ്പോൾ തന്നെ കടുവ അതിന് അവന് അയാളെ വാക്കാത്ത. അതുപോലെയാണ് മായ. ജീവന് വരുമ്പോൾ എന്ത് വരുന്നു? അത് ജീവനെ വെളിപ്പെടുത്തിക്കളയും. ഈശ്വരന്റെ അടുത്തിരിക്കുമ്പോഴോ അടങ്ങി ഒരുങ്ങി അനുസരണയോട് പറയുന്നതെല്ലാം കേട്ട് പഞ്ചപുരുഷം മുടക്കി വായു കൊത്തി അതെല്ലാ രാജാവിന്റെ സൈന്യങ്ങളെല്ലാം രാജാവിന് പഞ്ചപുരുഷം മുടക്കി സല്യൂട്ട് ചെയ്ത് വിനയ പുരസ്കരം തലമുനിച്ചില്ല. ശത്രു സൈന്യത്തിൽ നിന്നും ചെന്നാൽ അവർ ഫൈറ്റ് ചെയ്യും. ഒരേ വ്യക്തികളെ തന്നെ എന്ത് ചെയ്യുന്നു? പല സ്വഭാവം കാണിക്കും. ഇതുപോലെയാണ് ഒരു വ്യക്തിക്ക് പല സ്വഭാവം കാണിക്കും. വിരുദ്ധ സ്വഭാവം എന്നത് പലതാകേണ്ട ആവശ്യം. പലതാകേണ്ട കാര്യം ഇല്ല. അത് അതാ എന്താണ് അതിന്റെ സ്വഭാവ വൈദഗ്ധ്യം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് മായയുടെ സ്വഭാവ വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. മായയുടെ സ്വഭാവ വൈദഗ്ധ്യം കൊണ്ടാണ്. അപ്പോൾ അതിന്റെ സ്വഭാവ വൈചിത്രം അനുസരിച്ചിട്ടാണ് അതിന്റെ പ്രവൃത്തിയുടെ രീതികൾ അനുസരിച്ചാണ് അതിനിത്രയും പേരുകളുള്ളത്. അപ്പൊ പേരിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാം ഇപ്പൊ മായ എന്റെ റോൾ എന്താണ്, ഇപ്പം മായ എങ്ങനെ ചെയ്യുന്നു, ഇപ്പം മായ എന്ത് ചെയ്യുന്നു. എന്റെ പേരിൽ നിന്ന് എന്നെ കിട്ടും. അതുകൊണ്ട് മായ അവിദ്യ എന്ന് പറയുന്ന പ്രത്യേകിച്ച് രണ്ട് ശക്തിയല്ല. പല ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്ന പോലെ രണ്ട് അല്ല, ശരിയാണ്. രണ്ട് സ്വഭാവം കാണിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് തന്നെ രണ്ട് സ്വഭാവം കാണിക്കുന്നു. അല്ല, അത് രണ്ട് സ്വഭാവം കാണിക്കുന്നുണ്ട്, അത് രണ്ടാണ് എന്നൊരാൾക്ക് നിർബന്ധമാണെങ്കിൽ നിർബന്ധം പിടിച്ചോട്ടെ, അത് കാര്യമൊന്നും. നിർബന്ധത്തിന് മരുന്നല്ല. അതാണ് പറയുന്നത്. അതങ്ങനെ നിങ്ങൾ സംബന്ധിച്ചു മായ വേറെയാണ്, അവിദ്യ വേറെയാണ്. വാശിയാണെങ്കിൽ വാശിക്ക് ഉപദേശിച്ചിട്ട് കാര്യം ഉപദേശം കൊണ്ട് വാശമാണ്. വാശിയാണെന്ന് വിട്ടുകളയുക, അല്ല ചിന്തിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക. അതാണ് ഇവിടെ ഗുരു പറയുന്നത്. അതേ മായ തന്നെ ബൗദ്ധ ഫലപ്രകാരത്തിൽ ശാസ്ത്രത്തെ അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിലും മായ പല സ്വഭാവങ്ങളാണ്, നമ്മുടെ മനസ്സിന്റെ പല സ്വഭാവം കാണിക്കും. ഇപ്പൊ ഇരിക്കുന്ന മനസ്സല്ല കുറച്ച് കഴിയും, മനസ്സെപ്പോഴും ഒരേ സ്വഭാവത്തിരിക്കും. മനസ്സ് ഒന്നാണ്, അതാർക്കും എന്റെ മനസ്സ് എന്ന് നമ്മൾ പറയും. എന്നിട്ട് എന്റെ മനസ്സൊന്നാണ്, പക്ഷെ എന്തൊക്കെ സ്വഭാവം കാണിക്കും? പരസ്പര വിരുദ്ധമായ സ്വഭാവം കാണിക്കും. ചിലപ്പോൾ മനസ്സ് വളരെ ശാന്തമാണ്, സമാധാനമാണ്. അതേ മനസ്സിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് കാണിക്കുന്നു? അക്രമാസക്തമാണ്, സങ്കടം വരും, കാമം വരും, എല്ലാ മനസ്സിലും മനസ്സ് ഒരേ സ്വഭാവത്തിൽ. ഒരു വസ്തുവിന് ഒരു സ്വഭാവം തന്നെ കാണിക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അതങ്ങനെയൊരു നിയമമായിട്ട് എടുക്കാൻ പറ്റും. ഉദാഹരണം മനസ്സ്, ചിലപ്പോൾ അതിൻ്റെ അറിവുണ്ടാവും, ചിലപ്പോൾ മനസ്സ് മൂഢമായി അറിവില്ലാത്തവനായി. മനസ്സൊന്നിനെ കൂടി ചിന്തിച്ചാൽ തന്നെ മനസ്സ് ചിലപ്പോൾ സങ്കല്പങ്ങൾ കൊണ്ട് പലതും സൃഷ്ടിച്ചുണ്ടെങ്കിലും അത് ഭാവനാലോകം. ചിലപ്പോൾ മനസ്സെന്ത് ചെയ്യും? അടങ്ങിയിരിക്കും, സങ്കല്പമൊന്നുമില്ലാതെ. ഒരു സങ്കല്പവും ഇല്ലാതെ അതോടെ നിദ്രയിലേക്ക് പോകും. അതുപോലെ തന്നെ കണക്കാക്കിയാൽ ഒരു മായ. പിന്നെ ഇപ്പോ എന്റെ മനസ്സ് ഇപ്പൊ സന്തോഷമായിരിക്കും, വെച്ച് കഴിയുമ്പം സങ്കട കടലിലേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് രണ്ട് മനസ്സുണ്ടെന്ന് പറയാൻ പറ്റും. എന്റെ മനസ്സെന്ന് തന്നെ രണ്ടിനും ഇരിക്കുന്നു, എനിക്ക് ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ രണ്ടെന്നൊക്കെ പറയാം, ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് എന്ത് ഈ മായ സേവ ആ മായ തന്നെയാണ്. അത് എന്തൊക്കെ സ്വഭാവം കാണിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും ശരി, അത് നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നു. നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ ശാസ്ത്രങ്ങൾ ഇങ്ങനെ പല പേരിട്ട് വിളിക്കുന്നു. ശാസ്ത്രവ്യവഹാരം, ശാസ്ത്ര ചർച്ചകളിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നെന്ന് പറയുന്നു, ചിലർ പലതെന്ന് പറയുന്നു, തർക്ക വിതർക്കങ്ങൾ കാണിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ തന്നെ എന്താണ്, ഈ മനസ്സ് പല സ്വഭാവം കാണിക്കുന്ന പോലെ ഈ മായയും പല സ്വഭാവം കാണിക്കുന്നതായിട്ട് നമ്മുടെ അനുഭവത്തിലുണ്ട്. ഇതിനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹസ്തത്തെ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പല ആചാര്യന്മാരുടെയും അഭിപ്രായങ്ങൾ മനസ്സ് വെച്ചുകൊണ്ടാണ് ഉടകുരു എന്ന് പറയുന്നത്. പല ശക്തിയുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം ഒരു ശക്തി പല സ്വഭാവങ്ങളെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ള മനസ്സെങ്ങനെയാണെന്ന്, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതൊരു ശക്തി, സന്തോഷത്തിലിരിക്കുമ്പോൾ അതിന് നേരെ വിപരീത ശക്തി. മനസ്സിനെ കുറിച്ചും പറയാം, ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് ഇവിടെ ഗുരു പറയുന്നു. അത് ഉണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ ഏവ എന്ന് പറയുന്നത്. ഒന്ന് തന്നെ ശങ്കരാചാര്യരുടെ ഭാഷയത്തിൽ ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിരിക്കുന്നു. വിദ്യ മായ എന്നെല്ലാം പറയുന്ന ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്ന പല പ്രകരണങ്ങൾ, പല രീതിയിൽ പ്രകരണങ്ങളിലും പല ആചാര്യന്മാരും നേരിട്ട് രണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം, ആ പറഞ്ഞിരിക്കുന്നത് ഒരു ശക്തിക്ക് രണ്ട് സ്വഭാവമുണ്ടെന്നാണ് അതിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കുക. അല്ലാതെ രണ്ടാണ് എന്നുള്ള അർത്ഥത്തിലല്ല. വിരുദ്ധ സ്വഭാവം ഉണ്ടെങ്കിലും എന്താണോ രണ്ടെന്നുള്ള അർത്ഥത്തിലുള്ള പറഞ്ഞിരിക്കുന്ന ഒന്ന് വിരുദ്ധ സ്വഭാവം കാണിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ മനസ്സിന് തന്നെ എടുക്കാം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അതിന് രണ്ടാക്കിയുണ്ട്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് രണ്ടെന്ന് ഒരാൾ വാശി പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ, പക്ഷെ അതുകൊണ്ട് വിജയിച്ചെന്ന് സാധിക്കാൻ ഇല്ല. ഒന്നിനും പല സ്വഭാവമുള്ളതെന്ന് സ്വീകരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഗുണവുമുണ്ട്, അതിന് വിശദീകരിക്കും.